ഇന്ദ്രിയങ്ങള് മനസ്സ് ബുദ്ധി. മനസ്സ് ബുദ്ധി എന്ന് പറയുന്നുണ്ട് ഏതൊക്കെ എടുക്കും? മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം. ബുദ്ധിയും ചിത്തവും തമ്മിൽ എന്താ വ്യത്യാസം? ബുദ്ധിയും ചിത്തവും തമ്മിൽ എന്താ വ്യത്യാസം? സ്മരണ, സ്മരണ ഓർമ്മ. ഇന്നലെ ഞാൻ ആനയെ കണ്ടു, ഇന്നലത്തെ ആനയെ കുറിച്ച് സ്മരിക്കുന്നു, ഓർമ്മിക്കുന്നു. ആ ഓർമ്മ എന്ന് പറയുന്നതാണ് ചിത്തവൃത്തി. ഇവിടെ യോഗത്തിലൊക്കെ പറയുമ്പോൾ അത് വേറെ. അദ്വൈതത്തിൽ ഇങ്ങനെ നാലായിട്ട് വിഭജിക്കുമ്പോൾ ഇതിന്റെ വ്യത്യാസം അതാണ്. ഓർമ്മ അത് ബുദ്ധി എന്ന് പറഞ്ഞാലോ? ശരിക്കാന്ന് പറഞ്ഞ ചെയ്യിക്കാന്ന് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞ? ബാഹ്യമായി ഞാനിപ്പോ പുസ്തകത്തെ കാണുന്നു. ഇത് പുസ്തകം എന്നറിവുണ്ടാകുന്നു. പുസ്തകം എന്നറിവുണ്ടായാൽ അതിന് നിശ്ചയം, അതാണ് ബുദ്ധി. അപ്പോ ഇത് കാണുന്നു, അപ്പോ ഇത് കണ്ടിട്ട് പുസ്തകം കണ്ടിട്ട് പുസ്തകം ഒന്ന് നിശ്ചയിച്ചു. തുടർന്ന് ഞാൻ ഇതെന്ത് പുസ്തകമാണ്, ആരുടെ പുസ്തകമാണ്, ഇതിനെന്ത് വിലയാണ്, ഇതിനെ തുടർന്ന് ഒരു വിഷയത്തെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അത് അറിഞ്ഞ അവിടെ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. വീണ്ടും അതിനെ കുറിച്ച് പല പല പല വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതിനെന്താ പറയുന്നത്? സങ്കല്പം. ഒരാളെ കാണുന്നു, ആ ഇത് എന്റെ മുമ്പിലിരിക്കുന്ന സുരേഷാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അവിടെ ചിലപ്പോ നിൽക്കത്തില്ല. പല സങ്കല്പങ്ങളും എന്റെ മനസ്സിൽ, സുരേഷ് ഇന്നലെ എവിടെയായിരുന്നു, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ പല പല ചിന്തകളും മനസ്സിൽ. ഒരു വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയം ഇന്നതാണെന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പോ നിശ്ചയിക്കുന്നതിന് ശേഷം മുമ്പോ പിൻപോ ഇങ്ങനെ എന്തുവരും മനസ്സിൽ ഒരുപാട് വിചാരങ്ങൾ വരും. അതിനാണ് സങ്കല്പം. ഈ സങ്കല്പമാണ് മനസ്സ്. മനസ്സെന്ന് പറയുന്ന അതാണ് സങ്കല്പിക്കുന്നത്. മനസ്സെന്ന് പറയുന്ന അതാണ് ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നാനാ സങ്കല്പം വിചാരങ്ങളെന്നും പറയും. അതുമാത്രമല്ല, മനസ്സിന് വേറെ ജോലിയോടുണ്ട്. എന്താണ് വികല്പം? വികല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇവിടെ പോയി സംശയം. വികല്പം എന്ന് പറഞ്ഞാൽ സംശയം. ഇവിടെ ഇരിക്കുന്നത് സുരേഷാണോ അതേ വേറെ ആരെങ്കിലും ആണോ? ഇതും മനസ്സിന്റെ പ്രവർത്തനമാണ്. മനസ്സ് രണ്ടു തരത്തിലാണ്. ഒന്ന് സങ്കല്പമായി. സങ്കല്പം എന്ന് പറയുമ്പോൾ അതിന് അതിരില്ല, എന്ത് സങ്കല്പവും വരാം. പിന്നെ വികല്പവും വരാം. വികല്പം എന്ന് പറയുന്നത് നിശ്ചയത്തിന് മുമ്പായിരിക്കും വരുന്നത്. അതാണോ ഇതാണോ ഇതെന്താണ് മുമ്പായിരിക്കുന്നത് ആണോ നിശ്ചയം വന്നു ഇത് ഞാൻ ഉദ്ദേശിച്ച പുസ്തകം തന്നെ. അപ്പൊ പിന്നെ വികല്പം അവിടെ തീർന്നു, പിന്നെ വികല്പമില്ല. പക്ഷെ സങ്കല്പം അങ്ങനെയല്ല, എന്റെ മനസ്സിൽ ഒരുപാട് വിചാരങ്ങൾ വരുന്നു, ഞാൻ അത് നിശ്ചയിച്ചു, വീണ്ടും വിചാരങ്ങൾ വന്നുകൊണ്ടേ ഇതിനെ സംബന്ധിച്ചു, അതാണ് സങ്കല്പം. ഈ രണ്ടും നടക്കുന്ന ഇവിടെയാണ്, അതിനാണ് എന്ത് പറയുന്നത്, മനസ്സ് ആണ് സങ്കല്പ വികല്പാത്മകം മനഃ എന്ന് മനസ്സിന്റെ ലക്ഷണം പറഞ്ഞു. സങ്കല്പ വികല്പ രൂപത്തിലുള്ളതാണ് നമ്മുടെ അനുഭവത്തിലുള്ളത് തന്നെയാണ്, ഇവിടെ പേര് കൊടുത്തതാണ് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം തന്നെ. പിന്നെ എപ്പോഴായാലും ശരി, ഒരു നമ്മുടെ മനസ്സൊരു തീരുമാനത്തിലെത്തുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ് എന്ത്, ബുദ്ധി. തീരുമാനത്തിലെത്തുന്ന ബുദ്ധി. പിന്നെ നമ്മുടെ മനസ്സ് തന്നെ എങ്ങനെയിരിക്കുമ്പോ സ്മരണ രൂപത്തിലിരിക്കുന്നു. നമ്മളിതിനെ അറിഞ്ഞാൽ അടുത്ത ഉടനെ അതിനെ സ്മരിക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ സ്മൃതി രൂപത്തിൽ അനുഭവത്തിന് ശേഷം ഉണ്ടാവുന്ന സങ്കല്പം അങ്ങനെയല്ല. സങ്കല്പം നമുക്ക് എന്തുവേണോ സങ്കല്പിക്കും. സങ്കല്പിക്കുന്നതിനങ്ങനെ ഒരളവൊന്നുമില്ല. സുരേഷിന് ഓ ഞാനന്ന് അവിടെ മഠാധിപതി ആയിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു എന്ന് സ്മരിക്കാൻ പറ്റില്ല, പറ്റുള്ളൂ. സ്മരിക്കാൻ പറ്റില്ല, അവൻ മഠാധിപതി ആയിട്ടില്ല. പക്ഷെ ഇരുന്ന് ചിന്തിക്കാൻ എന്താണ്, നാളെ ഞാനും ഒരു മഠാധിപതി ആവും എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സങ്കല്പിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല, അതിനാർക്കും തടസ്സം നിൽക്കാൻ പറ്റും. പക്ഷെ മറ്റേത് പറ്റത്തില്ല. എന്താണ് നമ്മുടെ ആദ്യ ആയിരുന്നപ്പോ അത് പറയാൻ പറ്റില്ല, പറ്റൂ. ഇതൊരായില്ല, അതാണ് രണ്ടു തമ്മിലെ വ്യത്യാസം. അനുഭവിച്ചതേ സ്മരിക്കാൻ പറ്റും. സങ്കല്പിക്കുന്നതിന് കവികളൊക്കെ സങ്കല്പിക്കുന്നു ഭാവന എന്തുണോ സങ്കല്പിക്കും. നാളെ ആകാം, ആകാതിരിക്കാം, എന്ത് സംഭവിക്കും, എന്തുവേണോ നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ രണ്ട് തമ്മിലെ വ്യത്യാസം. അപ്പൊ സങ്കല്പ വികല്പാത്മകമന നിശ്ചയാത്മിക ബുദ്ധി, സ്മരണാത്മകം ചിത്തം, ഇതാണ് നാല് തരത്തിലുള്ള പ്രവൃത്തി. എന്നാൽ ഇതൊന്നു തന്നെ. നാലിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരെന്താണ്, എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നാലും നാലല്ല, പരസ്പരം തൊടാതെ ഇരിക്കുന്ന ഈ നാല് പേരുടെ പോലെ പരസ്പരം മാറിയിരിക്കുന്ന നാലല്ല, ഇത് ഒന്ന് തന്നെ. എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരേ ഒരു സാധനം തന്നെ, അതിനെ സങ്കല്പിക്കുകയും വികല്പിക്കുകയും ചെയ്യുമ്പോൾ എന്ന് പറയും. ഈ ശാസ്ത്രത്തിൽ അദ്വൈതികള് വേദാന്തികൾ പൊതുവെ അങ്ങനെ മനസ്സാണ് സ്മരണ രൂപത്തിലിരിക്കുമ്പം ഒന്ന് തന്നെ അങ്ങനെ മാറുന്നു. അതിനെ എന്ത് പറയും, ചിത്തം. പിന്നെ നിശ്ചയിക്കുമ്പോ അതിന് ബുദ്ധി എന്ന് പറയും. ഇതെല്ലാം ഒരു അന്ധക്കരണം തന്നെയാണ്, അതിന്റെ വൃത്തി ഭേദമൊന്നുമില്ല. വൃത്തിഭേദം എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് പരിണാമഭേദമാണ്. കാരണം ഈ അന്ധകരണം പരിണമിച്ചുണ്ടായതാണ്. എന്ത് പരിണമിച്ചുണ്ടായി, സൂക്ഷ്മഭൂതങ്ങൾ പരിണമിച്ചുണ്ടായതാണ്. അതിന്റെ ഒരു സ്വഭാവം തന്നെ പരിണാമമാണ്, അതുകൊണ്ട് അത് എപ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കും. അന്ധകരണം എപ്പോഴാണോ നമ്മുടെ മനസ്സിലിങ്ങനെ അന്ധകരണം ഉണർന്നിരിക്കുന്നത്, അടങ്ങിയിരിക്കത്തില്ല. അതെപ്പോഴും അറിയാമല്ലോ, നമ്മുടെ മനസ്സിലെപ്പോഴും എന്തെങ്കിലുമെല്ലാം ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ചിന്ത അടങ്ങി ഒരിക്കലും ഇരിക്കത്തില്ല, ഉണർന്നിരിക്കുമ്പോഴിരിക്കില്ല. ചിന്ത അടങ്ങിയിരിക്കണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങും. ഉറങ്ങി കഴിഞ്ഞാൽ മതി, സ്വപ്നം കാണാതിരിക്കും വേണം. സ്വപ്നം കണ്ട വീണ്ടും പ്രശ്നമാണ്. വീണ്ടും ഇതെല്ലാം സ്വപ്നത്തിൽ വരും. ഇതെല്ലാം സ്വപ്നത്തിൽ സങ്കല്പ വികല്പങ്ങൾ വരും, സ്വപ്നത്തിൽ സ്മരണ വരും, സ്വപ്നത്തിൽ നിശ്ചയം വരും. ഇതെല്ലാം വരും. പിന്നെ ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ഒന്നുണ്ട്, അതാണെന്ത്? അഹം. അതൊരു പരിണാമമാണ്. ഞാൻ എന്ന് പറയുന്നു, ഞാൻ എന്ന് പറയുന്നത് ഇതിലെല്ലാം എപ്പോഴും അടിസ്ഥാനപരമായിട്ടിരിക്കുന്നു എന്നർത്ഥം. എന്ന് വിചാരിച്ച് എപ്പോഴും നമ്മൾ ഞാനെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ചിലപ്പം നമ്മളത് ഞാൻ എന്നറിയും പറയുകയും ചെയ്യും. അത് പലപ്പോഴും എന്താണ്, ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പം എവിടുന്ന് വരുന്നു, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നു, ഞാൻ. ഇപ്പം നമ്മൾ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. അല്ല, ഞാനെന്ന് പറയുന്നപ്പോഴും നമ്മൾ ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. പലപ്പോഴും ഞാൻ എന്നെ തന്നെ വിസ്മരിച്ചായിരിക്കും. നിങ്ങൾ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ അറിയാം, ബൈക്കോ കാറോ ഒക്കെ ഓടിക്കുമ്പോൾ ഞാനും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മുടെ ശ്രദ്ധ മുഴുവൻ ബാക്കി കാര്യങ്ങളിലായിരിക്കും. ഞാനെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു വണ്ടി ഓടിക്കാൻ നോക്കും. അവിടെ അങ്ങനെ ഒരു ചിന്തയെ കാണത്തില്ല. പക്ഷെ അതവിടെ ഉണ്ടവിടെ, അതെവിടെ കിടപ്പുണ്ട്, പ്രകടമം തന്നെയേ ഉള്ളൂ. എന്തുകൊണ്ട്? എപ്പോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും നമ്മളതിനെക്കുറിച്ച് വ്യവഹരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് പറയുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കടന്നു വരും. പറയും ഞാൻ ചിന്തിച്ചു, ഞാനങ്ങനെ വിചാരിച്ചു, ഞാനങ്ങനെ നിശ്ചയിച്ചു. ഇതെല്ലാം സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ ഞാൻ പ്രകടമാണോ എന്നൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏതൊരു അനുഭവത്തെ കുറിച്ച്, ഇന്നലെ ഞാനൊരു ആനയെ കണ്ടു, ഇന്നലെ ഞാനൊരു പാൽപ്പായസം കുടിച്ചു, നല്ല രസകരമായി, അല്ലെങ്കിൽ ഇന്നലെ നമ്മളൊരു ഞാനിന്നലെ ടി വിയിൽ ജഗതിയുടെ ഒരു കോമഡി കണ്ടു, കണ്ണിച്ചിരിച്ചിരുന്നു േ 10 മിനിറ്റ് ഞാനത് കണ്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. അത് കണ്ടിങ്ങനെ ചിരിച്ച് കുഴഞ്ഞും മറിഞ്ഞിരിക്കുമ്പം അവിടെ എനിക്ക് ഞാനെന്നുള്ള ബോധമില്ല. ഉണ്ടോ? ഇല്ല. ഞാനാ ടി വിയിൽ നോക്കി എന്നെ തന്നെ മറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനെന്നൊന്നും ചിന്തിക്കാൻ അവിടെ ഇതില്ല. കാണുന്നു, ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലാക്കുന്നു? ഇന്ന് ഞാൻ പറയുന്നു, ഇന്നലെ ഈ സമയത്ത് ഞാൻ കോമഡി കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു എന്നാ പറയുന്നു. ആര് ചിരിച്ചുകൊണ്ടിരുന്നു? ഞാൻ. അപ്പൊ ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ അറിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് മുഴുകിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ പ്രകടമാകും. പക്ഷെ എത്ര നമ്മൾ ആഴത്തിൽ മുഴുകിയാലും ശരി, നമ്മൾ തിരിച്ചു വന്ന് ആ സംഭവത്തെ ഓർമ്മിക്കുമ്പോൾ എന്തുവരും? ഞാൻ കടന്നു വരും. അതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലോ എന്തുണ്ട്? ഞാനെന്ന് പറയുന്ന അവിടെ ഉണ്ട്. നമ്മൾ അറിയണമെന്നില്ല, അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലും അതവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിചാരങ്ങൾ മുഴുകിപ്പോകും. ആൾക്കാർ പറയും എന്നെ തന്നെ മറന്നുപോയി. സാറിന് പറയാലോ, വിചാരങ്ങൾ നമ്മൾ മുഴുകിയിരിക്കും, എന്നെ തന്നെ മറന്നുപോയി നമ്മൾ പറയും. അത് ശരിയാണ്, നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ചിന്തിച്ച് ചിന്തയിൽ തന്നെ മറന്നുപോകും. ചില നമ്മുടെ എതിരെ വരുന്ന ഒരാളിനെ നമ്മൾ കണ്ടില്ലെന്ന് ചിന്തയിൽ നമ്മൾ മറന്നു. പക്ഷേ പിന്നീട് നീ എന്താ എന്നെ കാണാത്തതെന്ന് ചോദിച്ചു പറയും, ആ സമയത്ത് ഞാൻ എന്നെ മറന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരുണ്ടായിരുന്നു? ഞാൻ എന്റെ ചിന്തയിൽ മുഴുകിപ്പോയാലും ഞാൻ അവിടെ കാണുന്നതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ എന്താണ്, മറ്റുള്ളതിനെ പോലെ മനസ്സ്, ബുദ്ധി, ചിത്തം അതുപോലെ മനസ്സിൽ സംശയം വരുന്നു, നിശ്ചയമില്ല, സങ്കല്പവികല്പങ്ങൾ വരുന്നു, സ്മൃതി വേണമെന്നില്ല, സ്മൃതിയുള്ളപ്പോഴാണെങ്കിൽ നിശ്ചയം വേണമെന്നില്ല, ഇതെല്ലാം മാറിയിരിക്കുന്നു. പക്ഷെ ഏതവസ്ഥയിലാണെങ്കിലും എന്താണ് ഞാനെന്ന് പറയുന്നത്, പ്രകടമായോ അപ്രകടമായോ അവിടെ ഉണ്ടായിരുന്നു, ഇതാണ് ഞാൻ. ഞാൻ സ്ഥായിയാണ്. എപ്പോ സ്ഥായി? ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിൽ രണ്ട് സമയം. പക്ഷെ ഉറക്കത്തിൽ പോയാലോ? നല്ല ഉറക്കമാണെങ്കിൽ ഞാൻ കാണും. നല്ല ഉറക്കത്തിൽ പോയാലോ ഞാൻ കാണും. കാണോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരിക്കും. ഞാൻ എന്നിങ്ങനെ പ്രകടമായി കാണുന്നത്, നല്ല ഉറക്കത്തിൽ ഞാൻ എന്ന് വന്നു കഴിഞ്ഞാൽ അതാണ് ഉണർവെന്ന് പറയും. എപ്പോഴാണ് ഞാനെന്ന് വരുന്നത്? ഇപ്പൊ എന്താ ചെയ്യും? അറിവിലിരുന്നൊരഹന്ത ആദ്യം ഉണ്ടായി വരും. ഉറക്കത്തിൽ നമ്മൾ ഉണർന്നു വരുമ്പോ ആദ്യം വരുന്ന അഹം അതിനാണ്. പക്ഷേ നമുക്ക് പറയാം, ഉണർന്നതിന് ശേഷം ഞാൻ പറയും ഞാൻ നല്ല ഉറക്കമായിരുന്നു അല്ലേ. നല്ല ഉറക്കമായിരുന്നു എന്ന് പറയണമെങ്കിൽ ആര്? ഞാൻ. അപ്പൊ ഞാൻ അവിടെ വേണ്ടേ? അതിന് പറയുന്നത് അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു സംസ്കാര രൂപത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പറയും, സംസ്കാര രൂപത്തിൽ ഈ ഞാനെന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പറയും വേറെ തരത്തിലും പറയാം, ഈ ഉണർന്നിരിക്കുന്ന ഞാൻ, ഈ ഞാൻ എന്താണ്? ഈ ഞാനാണ് ഇപ്പോഴത്തെ ഈ ഞാൻ, അവിടെയും ഉണ്ടായിരുന്നു. ഈ ഞാൻ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. നിഷേധിക്കാൻ വയ്യാത്ത ഒരു രൂപത്തിൽ കേവലം സത്താരം. രണ്ടു തരത്തിലും പറയാം, സത്താരൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഏതോ ഒരു സംസ്കാര രൂപത്തിലുണ്ടായിരുന്നു. അത് എങ്ങനെ സംസ്കാര രൂപത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നു? ഞാനിപ്പോ നല്ല ഉറക്കത്തിലാണ് അല്ലേ. എത്ര നല്ല ഉറക്കത്തിൽ പോയാലും ഞാൻ ഉണർന്നു വരുമ്പോ എന്റെ ഈ ശരീരമുണ്ട് അല്ലേ. ഈ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ട്. എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ ജലദോഷമായിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഉണർന്നു വരുമ്പോൾ എന്ത് വരും? ജലദോഷം വരും, പനി വരും, എല്ലാം കാണും. എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, പക്ഷെ ഊർക്കം മരിച്ചില്ല ഭയങ്കരമായിട്ട്. എന്റെ പ്രാണം പ്രവർത്തിച്ചിരുന്നു. പിന്നെ ക്ഷീണം മാറുന്നു. അപ്പോ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ പ്രത്യേകത എന്താ? ഞാനൊന്നും അറിഞ്ഞില്ല. അതാണ് അറിയത്തക്ക രീതി എന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അറിഞ്ഞില്ലാതുകൊണ്ടില്ലെന്ന് പറയാൻ പറ്റും? ഞാൻ അറിയാതെ എല്ലാം ഉണ്ടായിരുന്നു, ഈ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയെന്നുള്ളൂ, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ സർവ്വതും ഉണ്ടായിരുന്നു, പക്ഷേ എന്നിൽ എന്താണ്? എനിക്ക് എന്റേതായ രൂപമുണ്ട്, ഒന്നും അറിയാതെ കടന്ന ആ രൂപം, അതിലൊന്നും ഇല്ലെന്നാ പറയുന്നത്. ബാക്കി ശരീരം, അന്ധക്കരണം, ഇതിന്റെയൊക്കെ തലത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം പഠിച്ചത് മുഴുവൻ വരുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു, ഉറക്കത്തിൽ മുഴുവൻ നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതെ ഓർക്കാൻ പറ്റും. ഓർക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഉറക്കത്തിൽ നല്ല ഗാഢമായ ഉറക്കം, നല്ല ഒരു ഉറക്കം കഴിഞ്ഞാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉറക്കം, സാധാരണ ഉറക്കുന്നതിൽ കൂടുതൽ ഉറക്കം പറ്റും. നിങ്ങളുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ഓർമ്മയ്ക്കും തകരാറുണ്ട്, അത്ര ഓർക്കാൻ പറ്റും. എത്ര ഗാഢമായി ഉറങ്ങാൻ പറ്റുന്നോ അത്രയും വ്യക്തമായി ഓർക്കാൻ പറ്റും. അവിടെ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അപ്പൊ ഇത് വേറെ എവിടെയൊക്കെ ഉണ്ട്, തന്നില്ല എന്നേ ഉള്ളൂ. അപ്പോ ഈ പ്രകടമായ രൂപത്തിൽ അഹമില്ലെങ്കിലും സംസ്കാര രൂപത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്റെ ഉണ്മ അല്ലെങ്കിൽ സത്ത, അത് രണ്ടാമതൊന്നില്ലാതൊന്നും എന്നാ പറയുന്നു. പ്രത്യേകതയുള്ളു ഇവിടെ തന്റെ സത്ത ഇതെല്ലാമായിട്ടിരിക്കുന്നു, അവിടെ ഈ സത്ത ഏകമായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ അഹംബോധം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇത് അതിന്റെ ഒരു സ്ഥായിത്വം ആണ് കാണിക്കുന്നത്. ഏതെങ്കിലും രൂപത്തിലിരിക്കും, ബാക്കിയുള്ള അങ്ങനെ അല്ല. ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടേ ഇരിക്കും. യഹോ എന്ന് പറയുന്ന ഒരു പരിണാമമാണ്, പക്ഷെ അത് നിരന്തരം പരിണമിച്ചുകൊണ്ടിരുന്നാലും അത് അഹം ഞാൻ എന്നുള്ള രൂപത്തിൽ തന്നെ പരിണമിച്ചുകൊണ്ടിരുന്നു. അത് അന്ധക്കണ്ണത്തിന്റെ ഒരു വൃത്തിയാണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ അഹം പിന്നെ ചിത്തം, ബുദ്ധി, സങ്കല്പ വികല്പങ്ങൾ, ഇതിന്റെയൊക്കെ പ്രത്യേകത ഇതെല്ലാം നമുക്ക് പ്രത്യക്ഷമാണ്, നമ്മൾ അറിയുന്നു. ഇത് സൂക്ഷ്മഭൂതങ്ങൾ പരിണമിച്ചാണെങ്കിലും ഇതിനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അറിയുന്നുണ്ട്. നിങ്ങളുടെ സങ്കല്പങ്ങളുടെ വിചാരങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട, സ്മരണകളെ അറിയുന്നുണ്ട്, അഹംബോധം അതിനെക്കുറിച്ച് ബോധമുണ്ടോ? ഇതെല്ലാം അറിയുന്നുണ്ട്. ഇതെന്നാൽ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് പരിണമിച്ച, പക്ഷെ ഇത് അറിയുന്നു. ആശയം നോക്കുക, നമ്മളീ പറയുന്ന ഈ പുറത്തിരിക്കുന്ന കണ്ണ് അത് നമുക്ക് അറിയാം, അത് നമുക്കറിയാം. നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചാൽ മതി കാണാൻ പറ്റും, അല്ലെങ്കിൽ വേറെത്തന്റെ കണ്ണു നോക്കി അവന്റെ കണ്ണ് കാണാൻ പറ്റും. ഈ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്കറിയാം. ഈ കണ്ണിനെ കണ്ണുകൊണ്ട് കാണണമെന്നില്ല, സ്പർശിച്ചറിയാം, അതൊരു ഇന്ദ്രിയമാണ് അല്ലേ. കണ്ണ് പ്രത്യക്ഷം തന്നെയാണ്, കണ്ണ് പ്രത്യക്ഷമല്ലെന്ന് പറയും. പക്ഷെ അത് കണ്ണ് കണ്ണിന് പ്രത്യക്ഷമല്ല എന്നേ ഉള്ളൂ. കണ്ണിൽ തപ്പി നോക്കുക അപ്പോൾ അറിയാം എന്താണ്. അപ്പോൾ അത് ചാക്ഷുഷ പ്രത്യക്ഷമല്ല, പക്ഷെ സ്പർശന പ്രത്യക്ഷമാണ്. ഇന്ദ്രിയം കൊണ്ട് അറിയില്ല എന്ന് ചോദിച്ചത് അറിയില്ല എന്നല്ല. ഇപ്പൊ കണ്ണടച്ചിട്ട് ഞാനിവിടെ തപ്പി നോക്കിയാൽ എനിക്ക് എന്തിനാ അറിയാം പുസ്തകത്തെ? ഇതും പ്രത്യക്ഷമാണ്. തൊഗീന്ദ്രിയം കൊണ്ട് അറിയുന്നു, പ്രത്യക്ഷമല്ലാതെ അല്ല. ഇനി മണമുള്ള പുസ്തകമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പുതിയ പുസ്തകമാണെങ്കിൽ ഞാൻ മണത്തിട്ടറിയും. പുതിയ പുസ്തകം, പുതിയ പുസ്തകത്തിന് ഒരു മണമില്ല. അപ്പൊ അങ്ങനെ ഒരു വസ്തുവിനെ അങ്ങനെ തന്നെ അറിയണമെന്നില്ല അല്ലേ. അങ്ങനെ അറിയും, വേണ്ടി വന്നാൽ നമ്മൾ നക്കി നോക്കി അറിയും അല്ലേ. അങ്ങനെ അറിയും. പേപ്പറിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, ഒരു ചെറിയ ടേസ്റ്റ് കാണും. ഇല്ലേ പേപ്പറിൽ എന്നിട്ട് നക്കി നോക്കിയ ഒരു പേപ്പർ. നമുക്ക് അതിന്റെ ആവശ്യം വരാത്തതുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ആവശ്യം വന്നാൽ അങ്ങനെ അറിയും, അതിന്റെ ആവശ്യം എന്താ അറിയുന്നില്ല. അപ്പോ ഒരു വസ്തുവിനെ കണ്ടുതന്നെ അറിയണമെന്നില്ല. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെല്ലാം അറിയാം, പക്ഷേ ഇതല്ല ഇന്ദ്രിയം എന്ന് പറഞ്ഞു. ഇന്ദ്രിയം എന്ന് പറയുന്നത് എന്താണോ, ഈ ഗോളകങ്ങളിലിരിക്കുന്ന ഒന്നാണ്, അത് പ്രത്യക്ഷമാണോ? അത് പ്രത്യക്ഷമാണ്. അത് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്, പക്ഷെ അതൊന്നും പ്രത്യക്ഷമാണ്. ബാക്കി ഈ പറയുന്ന അന്ധകരണത്തിന്റെ എല്ലാ അവസ്ഥകളും നമുക്ക് പ്രത്യക്ഷമാണ്. ഇത് രണ്ടും സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്, ഇന്ദ്രിയങ്ങളും ഈ പത്തിന്ദ്രിയങ്ങളും അന്ധകരണം. പക്ഷെ ഈ പത്തിന്ദ്രിയങ്ങളെയും നമുക്ക് പ്രത്യക്ഷമായി അറിയാൻ പറ്റില്ല, നമ്മൾ അനുമാനിക്കുകയാണ്. അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുകയാണ്, ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ പറയുന്നു പത്തിന്ദ്രിയങ്ങളുണ്ട്, പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നില്ല. പക്ഷെ അന്ധകരണത്തെ എന്ത് ചെയ്യുന്നു, നമ്മൾ എപ്പോഴും അറിയുന്നു. അപ്പൊ അന്ധകരണത്തെ എന്തുകൊണ്ട് അറിയുന്നത്? അഹംബോധത്തെ എന്തുകൊണ്ട് അറിയുന്നത്? ഞാനെന്ന് പറയുന്നത് എന്റെ അഹംബോധം. അത് പറയുന്നത് എന്താണ്? ഉള്ളിലിരിക്കുന്ന ഈ പറഞ്ഞ സാക്ഷിബോധം എന്ന് പറയുന്നു, ഉള്ളിൽ ഇതിനെല്ലാം അറിയുന്ന ഒരു ബോധം ഉള്ളിലിരിപ്പുണ്ട്. വാചോഹ വാചം മനസ്സോ മനോയത് എന്നൊക്കെ ഉപനിഷത്തിൽ പറയും. ഇതിനെല്ലാം അറിയുന്നതായ ഒരു ബോധമാണ് സാക്ഷിബോധം എന്ന് പറയും. അതാണ് ആത്മാവെന്ന് പറയുന്നത്, പ്രത്യേക ആത്മാവ് എന്ന് പറയും. അത് സാക്ഷിരൂപത്തിലിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണത്തെ അറിയുന്നു. ഈ അന്ധകരണത്തെ മാത്രമല്ല അറിയുന്നത്, ഇവിടെ പറഞ്ഞല്ലോ പഞ്ചപ്രാണ ആദേഹ ആദി എന്ന് പറഞ്ഞാൽ എന്തിനാ എടുക്കണമെന്ന് പറഞ്ഞു? സ്വദുഃഖാദികളെ എല്ലാം, ഈ സ്വദുഃഖാദികളെ എല്ലാം അറിയുന്നത് ഉള്ളിലിരിക്കുന്ന പ്രത്യേകാത്മാ സാക്ഷി ചിതാത്മാ, അതാണ് ഇതെല്ലാത്തിനും അറിയുന്നത്. കാരണം നമുക്കിപ്പോ പുസ്തകത്തെ കണ്ടറിയാം, തൊട്ടറിയാം, ഉള്ളിലുണ്ടാകുന്ന സുഖം ഉള്ളിലെ അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. എന്തുകൊണ്ട്? സൂക്ഷ്മമായതുകൊണ്ടാണ്. ഉള്ളിലാണ്, മനസ്സിലാണ്, മനസ്സ് നമുക്ക് ഉള്ളിലായിട്ടാണ് മനസ്സിനാണ് നമ്മൾ ഉള്ളെന്ന് പറയുന്നത്. ഉള്ളെന്ന് പറയുന്നത് മനസ്സിനെയാണ്. ഉള്ളിലിരിക്കുന്ന ഒന്ന് നമുക്ക് തൊട്ടറിയാൻ പറ്റില്ല, കണ്ടറിയാൻ പറ്റില്ല, മണത്തെ രുചിച്ചറിയാൻ പറ്റില്ല. ഉള്ളിലിരിക്കുന്നതിനെ കുറിച്ച് അറിവ് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു? സുഖം സുഖത്തെ അറിയുന്നു, അതും പറ്റത്തില്ലല്ലോ. പുസ്തകം പുസ്തകത്തെ അറിയുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു സാക്ഷി ചിതാത്മാവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ചിതാത്മാവാണ് ഈ അഹംബോധത്തെ അറിയുന്നത്, സങ്കല്പ വികല്പങ്ങളെ അറിയുന്നത്, ചിത്തത്തെ അറിയുന്നത്, ബുദ്ധിയെ അറിയുന്നത്. ഇതിന് മാത്രമാണ് അറിയുന്നത്. ഉള്ളിൽ വരുന്ന സുഖം ദുഃഖം കാമം ക്രോധം എല്ലാത്തിനും ഉള്ളിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷിയാണ്. സാക്ഷി അറിയുന്നതുകൊണ്ട് ഇതിനെല്ലാം പറയുന്ന പേരാണ് സാക്ഷി. സാക്ഷി എന്ന് പറഞ്ഞാൽ സാക്ഷി അറിയുന്നതെന്നർത്ഥം. ഉള്ളിൽ നടക്കുന്ന എല്ലാ പരിപാടികളും നമ്മൾ ടി വിയുടെ മുമ്പേരുന്ന് ടി വിയിലെ എല്ലാ സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ സീരിയൽ കാണുന്നു, സിനിമ കാണുന്നു, വാർത്ത കാണുന്നു, സർവം കണ്ടുകൊണ്ട് നമ്മൾ മുമ്പേരിക്കുന്നു. അപ്പം നമ്മൾ ടി വിക്ക് സാക്ഷിയാണ്. നമ്മൾ മുമ്പേരിക്കുന്ന ടി വിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തായി സാക്ഷി മാറി മാറി മാറി മാറി വരും. അവിടെ പിന്നെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതന്നേ ഉള്ളൂ. ഇവിടെ കണ്ണൊന്നും വേണ്ട, ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി തന്നെ എന്ത് ചെയ്യുന്നു, ഈ സാക്ഷ്യത്തെ എല്ലാം അറിയുന്നു. അപ്പൊ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മമായ വിഷയങ്ങളെല്ലാം എന്തറിയുന്നു, സാക്ഷി അറിയുന്നു. പുറമെയുള്ള ഈ സ്ഥൂലങ്ങളായ വിഷയങ്ങളെല്ലാം എന്തറിയുന്നു, ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ ചേർന്ന് അറിയുന്നു. അല്ലെങ്കിൽ ഇന്ദ്രിയവും അന്ധകരണവും ചേർന്ന് അറിയുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോ ഈ ഉള്ളിലിരിക്കുന്നതെല്ലാം അന്ധകരണവും മറ്റ് വികാരങ്ങളും എല്ലാം ഭൂതസൂക്ഷ്മങ്ങൾ പരിണമിച്ചാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ഭൂതസൂക്ഷ്മങ്ങൾ പരിണമിച്ചാണ് ഇന്ദ്രിയങ്ങൾ, ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ. അതിനെ ഈ സാക്ഷി അറിയുന്നുണ്ടോ? സാക്ഷി അതിനെ അറിയുന്നുണ്ടോ? സംശയമായ ഒന്നി അറിയണോ അല്ലെങ്കിൽ അറിയാതിരിക്കണം? ശരി. അപ്പൊ നിങ്ങളുടെ കണ്ണെങ്ങനെ ഇരിക്കും? ചക്ഷുരിന്ദ്രിയം ഇതല്ല, ചക്ഷുരിന്ദ്രിയം എങ്ങനെയിരിക്കും? ആരെ പോലെ ഇരിക്കും? കണ്ട പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും, ആരെ പോലെ ഇരിക്കും? നിങ്ങളുടെ ശ്രവണേന്ദ്രിയവും ചക്ഷുരിന്ദ്രിയും തമ്മിൽ എന്താ നിങ്ങൾ കണ്ടപ്പോ വ്യത്യാസം? കളറിലെ വ്യത്യാസമുണ്ടോ? വെളുത്തിരിക്കുമോ കറുത്തിരിക്കുമോ? നീളം എത്രയോ ഉണ്ടാവും? നിങ്ങളോട് സുഖവും ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പറയും. അതെനിക്കറിയാം, സുഖം എന്താണ് ദുഃഖം എന്താണെന്ന് എനിക്ക്, കാമം എന്താണ് ക്രോധം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ വ്യത്യാസം പറയാതെ എനിക്കറിയാം. സ്മരണ എന്താണ്, നിശ്ചയം എന്താണെന്ന് ചോദിച്ചാലും പറയും. അപ്പൊ ചക്ഷുരേന്ദ്രിയും ഘ്രാണേന്ദ്രിയും തമ്മിലുള്ള വ്യത്യാസം കണ്ട എങ്ങനെയിരിക്കും? നിങ്ങൾ കണ്ടെന്നല്ലേ പറയുന്നു, എങ്ങനെയിരിക്കും? അത് അറിയാൻ പറ്റില്ല, നമ്മൾ ഊഹിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ ഒരിക്കലും എന്താണ് പ്രത്യക്ഷമാകുന്നില്ല ആർക്കും. അത് ഉള്ളിലിരിക്കുന്നുണ്ട്, അത് തന്നെ കണ്ണ്. അതുകൊണ്ട് ആ ഇന്ദ്രിയത്തെ കാണാൻ പറ്റില്ല. അത് തന്നെ ചെവി, അതുകൊണ്ട് അതിനെ കേൾക്കാൻ പറ്റത്തില്ല. ഉള്ളിലിരിക്കുന്നുണ്ട്, നമുക്ക് സ്പർശിച്ചറിയാൻ പറ്റില്ല. ഈ കണ്ണിനെ എങ്ങനെയാണ് നമ്മൾ സ്പർശിച്ചറിഞ്ഞത്? അതുപോലെ തന്നെ സ്പർശിച്ചറിയാൻ ഒരു തരത്തിലും അറിയാൻ പറ്റില്ല. എന്നാൽ അതുണ്ട്, അല്ലേ? ഉണ്ടെന്നറിയാം, അത് അനുമാനിച്ചേ അറിയാൻ പറ്റും. അതും സൂക്ഷ്മമാണ്. പത്തിന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കാലം നമുക്കറിയാം നടക്കുന്നു. പക്ഷെ ഇതിലൊരു ഇന്ദ്രിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. ശാസ്ത്രത്തിൽ പറയുന്നു നമുക്ക് അനുമാനിച്ചറിയാം. അപ്പൊ ആ പത്തിന്ദ്രിയങ്ങളും നമ്മൾ ഊഹിച്ചറിയാൻ പറ്റും. അത് ഭൂത സൂക്ഷ്മങ്ങളുടെ പരിണാമമാണ്. അന്ധക്കരണം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റന്ധക്കരണ പരിണാമം പോലെയാണ് സൂതോപാധികളെ പോലെ എല്ലാമാണ്. എല്ലാമാണെങ്കിലും ദശേന്ദ്രിയങ്ങളെയും നമുക്ക് അറിയാൻ പറ്റില്ല. സാക്ഷിക്കും പ്രത്യക്ഷം, സാക്ഷികളിലിരിക്കുന്നുണ്ട്, അതിനും പ്രത്യക്ഷം അല്ല. സുഖദുഃഖാദികളെ അറിയുന്നത് പോലെ അറിയാൻ പറ്റില്ല എന്നർത്ഥം. പ്രത്യക്ഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ്, എങ്ങനെയാണോ നമ്മൾ സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നത്, അറിയുക അല്ലെങ്കിൽ അനുഭവിക്കുക ഒന്ന് തന്നെ. നമ്മുടെ ഉള്ളിൽ സുഖവും ദുഃഖവും എല്ലാം വരുമ്പോൾ നമ്മളതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുകയാണ്. ഈ സുഖദുഃഖാദികളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഉള്ളിലിപ്പോ സുഖം വന്നു അല്ലേ, ഒരു സുഖം വന്നു, പാൽപ്പായസം കുടിച്ചു, സുഖം വന്നു. ഈ സുഖം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വേറൊരാളൊന്നും നമ്മളോട് പറയേണ്ട കാര്യമില്ല. അതിന്റെ ഉള്ളിലിപ്പോ ആ സുഖം വന്നിരിക്കുകയാണ്, നീ അറിഞ്ഞു വന്നു ആവശ്യമുണ്ടോ? ദുഃഖം വരുമ്പോഴും അങ്ങനെയാണ്. ദുഃഖം വന്ന ആദ്യം അറിയുന്നത് നമ്മളാണ്. മറ്റുള്ളവരും അറിയും, എങ്ങനെ നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ അവൻ പറയും ഇവന്റെ ഉള്ളിൽ ദുഃഖമുണ്ട്, അതാണവൻ കരയുന്ന, അല്ലെങ്കിൽ അവൻ ഭയങ്കര കള്ളനായിരിക്കും, ഇവന് ഒരു ദുഃഖവും ഇല്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടി കരഞ്ഞിരിക്കും. അപ്പം നമ്മളെ ദുഃഖം വന്ന ആദ്യം നമ്മൾ അറിയും, അത് ആരും പറയണ്ട. പിന്നെ മറ്റുള്ളവരത് ഊഹിച്ച് പറയും. നമ്മുടെ സാക്ഷി പ്രത്യക്ഷമായിരിക്കുന്നു, വേറൊരാൾക്ക് പ്രത്യക്ഷമാണ്, അവർക്ക് അനുമാനിക്കാനേ പറ്റും. എന്റെ സുഖം എനിക്ക് പ്രത്യക്ഷമാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്നവനത് പ്രത്യക്ഷം അല്ല. അപ്പൊ സുഖം മുഴുവൻ പ്രകടമാകുക, അതറിയാതിരിക്കുക, അതൊരാൾക്ക് സാധിക്കില്ല. അങ്ങനെ കൂടെ നിത്യപ്രത്യക്ഷമാണ്. എപ്പോ വരുന്നോ അത് പ്രത്യക്ഷമായോ വരത്തോ, പ്രത്യക്ഷം എന്തായാലും വരാൻ പറ്റും. ഒരാൾക്ക് നമ്മളോട് നമ്മുടെ സുഖത്തെ പരിചയപ്പെടുത്തിത്തരേണ്ട കാര്യം എന്തുകൊണ്ട്? അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്, സാക്ഷിയുടെ മുമ്പിലാണ്. അതായത് ഞാനിപ്പോ കണ്ണു തുറന്നു കഴിഞ്ഞാൽ പുസ്തകത്തെ നോക്കിയാൽ എനിക്ക് പുസ്തകത്തെ കണ്ടേ പറ്റും. കണ്ണു തുറന്ന് പുസ്തകത്തെ കാണാതിരിക്കുക, അത് സംഭവിക്കും. ഇതിനും അടുത്തിരിക്കുകയാണ് നമ്മുടെ സുഖദുഃഖങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ. അപ്പൊ എനിക്കത് അറിയാതിരിക്കാൻ പറ്റില്ല. സാക്ഷി അതിനെ അറിയും, അത് സൂക്ഷ്മം. പക്ഷേ ഈ പത്തിന്ദ്രിയങ്ങളുടെയും സംഗതി എങ്ങനെയാണ്? അതെന്റെ ഉള്ളിലിരിക്കുകയാണ്, പക്ഷെ സാക്ഷിക്ക് അതറിയാൻ പറ്റില്ല. ആ സാക്ഷി പറയുന്നത് ഇതാണ് ചക്ഷുരിന്ദ്രിയം, ഇതാണ് ശ്രോത, അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറയാൻ കഴിയില്ല. അതതിന്റെ സ്വഭാവം അത്രയല്ല. ഇന്ദ്രിയങ്ങൾ പ്രത്യക്ഷമാകാതിരിക്കുക എന്ന് പറയുന്നത് സാക്ഷിക്ക് പ്രത്യക്ഷമാകാതിരിക്കുക എന്ന് പറയുന്ന അവയുടെ സ്വഭാവം. സുഖദുഃഖാദികൾ പ്രത്യക്ഷമാകുക എന്ന് പറയുന്ന അതിന്റെ സ്വഭാവമാണ് എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് ആര് അദ്വൈതികൾ പറയുന്ന, വിശേഷിച്ച് പറയുന്ന കാര്യം. ഇതിനെല്ലാം ബന്ധപ്പെടുത്തി പറയുന്നത് അന്ധക്കരണവുമായും ബന്ധപ്പെടുത്തി, അന്ധക്കരണത്തിന്റെ പരിണാമങ്ങളായ നമ്മുടെ ഉള്ളിലുള്ള ഈ അനുഭവങ്ങളെല്ലാം പറയും. ഉള്ളിൽ എന്ത് അനുഭവം നമുക്കുണ്ടായോ, ആ അനുഭവങ്ങൾ എന്തിനെ കുറിച്ചുണ്ടായോ, എന്തുണ്ടായോ, രണ്ടു കാര്യമുണ്ട്. നമ്മൾ എന്തിനെ കുറിച്ചാണോ ഉള്ളിൽ അറിയുന്നത് അത് അന്ധകരണ പ്രമാണം. ഉള്ളിൽ എന്തറിവാണോ ഉണ്ടാകുന്നത് അതും അന്ധകരണ പ്രമാണം. ഇതാണ് പറയുന്നത്. എന്നാൽ ഇന്ദ്രിയങ്ങളും ഉള്ളിൽ തന്നെയാണ്, ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ട് മരിച്ചാലും ഉണ്ട്. അങ്ങനെയുണ്ട്, മരിച്ചാലും ഉണ്ട് ഇതെല്ലാം. പക്ഷെ ഒരിക്കലും നമുക്ക് പിടിത്തരാത്തതാണ് എന്ത്, ഇത് നേരിട്ട് പ്രത്യക്ഷമായി അറിയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അറിയാം? അനുമാനത്തിലൂടെ അറിയാം. അപ്പൊ അതിന് എല്ലാത്തിനെയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ എന്ത്, പഞ്ച പ്രാണാദയ മുതലായവ എന്ന് പറഞ്ഞിരിക്കുന്നത്.